ധ്യാന മൂലം ഗുരുർമൂർത്തി പൂജാമൂലം ഗുരുർപാദ മന്ത്രമൂലം ഗുരുർവാക്യം മുക്തിമൂലം ഗുരുർകൃപ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഗംഗാരാമസുതം ദേവം ജ്ഞാനാജ്ഞാനവിമർദനം പാർവതീനന്ദനം വന്ദേ സിദ്ധരാമം ജഗദ്ഗുരു ജാസംഗതീനെ സവിരാഗാല മനോദരിസാ ജഡവാസ ഗേല സാക്ഷാത് പരാത്മാമജഭേട്ടവീല വിസരൂ കസാമീ ഗുരുപാദുകാല കൃപേനെ തുജാ ജ്ഞാന അജ്ഞാന ഗേലേ തുജാ ദർശനെ പൂർണ വിജ്ഞാന ജാലേ തുജാ ജന്മ ജാലാ ജഗീ ഭക്ത കാമാ നമസ്കാര മാസാ പ്രഭു സിദ്ധരാമ സച്ചിദാനന്ദ കന്ദായ ജഗദങ്കൂര ഹേതവേ സദോദിതായ പൂർണായ നമോനന്തായ വിഷ്ണവേ ഊർധ്വമൂലം മദശാഖ അശ്വത്ഥം പ്രാഹുരവ്യം ഛന്ദാസി യസ്യ പർണാനി യസ്യം സ വേദവീത് യോഗവാണി പരിത്യജ അർധ്വം പരിസോവരി തസ്മനാമി നശ്യന്തി അർധ്വനസ്യമേവത്ര ഗംഗാരാമസുതം ദേവം ജ്ഞാനാജ്ഞാനവിവർദ്ധനം പാർവതീനന്ദനം വന്ദേ സിദ്ധരാമം ജഗദ്ഗുരു ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധു ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവ ദേവ കായേന വാചാ മനസേന്ദ്രിയാണാം ബുദ്ധ്യാത്മനാമാ പ്രകൃതി സ്വഭാവാത് കരോമി യജ്ഞം സകലം പരസ്മൈ നാരായണാതി സമർപ്പയാമി ഓം നമോ ഭഗവതേ ശ്രീ സിദ്ധരാമായ നമ ഓം നമോ ഭഗവതേ ശ്രീ ഭൗസാഹിബായ നമ ഓം നമോ ഭഗവതേ ശ്രീ ഗുരുലിംഗായ നമ ഓം നമോ ശ്രീ കാടസിദ്ധേശ്വരായ നമ ഓം നമോ ഭഗവതേ ശ്രീ നിസർഗദത്തായ നമ ഓം നമോ ഭഗവതേ ശ്രീ രഞ്ജിതേശ്വരായ നമ രാജാധിരാസനാശ സിദ്ധരാമേശ്വര മഹാരാജ് കി ജയ രാജാധിരാസനാ ശ്രീ രഞ്ജിത് മഹാരാജ് കി ജയ